പോനാരാധ്യനില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാനാരുമില്ല, അവനെ പോനാരാധ്യനില്ല. മന്ത്രിയാം ദൈവം നിത്യ താതനും വീരനാം ദൈവം ഉന്നത ദേവൻ നീതീൻ സൂര്യൻ രാജാതിരാജനാം മശിഹാ കോടാക്കോടി തൻദൂത സൈന്യവുമായി മേഘാരൂഢനായി വരുന്നിതാ വിരവിൽ തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാ വേഗം വരുന്നേശു വിശിഹ. ആഹാ ഹല്ലേലൂയാ.